ശ്രീമുഖേശ്വരി നമ്മുടെ പ്രധാനമായി വരുന്ന സൂത്രങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സൂത്രങ്ങൾ ശരിക്ക് അതിൻ്റെ പ്രയോഗവും ഉറച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഇത് ഉറക്കുന്നതിന് രണ്ട് വഴിയാണ്. ഒന്ന്, ഇതിപ്പം നമ്മളിവിടെ തിയറിയാണ് പഠിക്കുന്നത്, ഇതിൻ്റെ പ്രാക്ടിക്കൽ ആവശ്യമാണ്. ഇപ്പം ചിലർ ചില പുസ്തകം എഴുതുമ്പം, ചിലരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് മുമ്പോട്ട് എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കും, ഈ ഭാഗം വ്യക്തമാകണമെങ്കിൽ ഞാൻ എഴുതിയ മറ്റേ പുസ്തകം വായിക്കണം. അത് വായിച്ച് കുറച്ച് എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കും, ഇത് വ്യക്തമാകണമെങ്കിൽ ഞാൻ എഴുതിയ വേറൊരു പുസ്തകമുണ്ട് അത് വായിക്കണം. അങ്ങനെ ഇയാൾ എഴുതിയ ഒരു അഞ്ച് പുസ്തകങ്ങൾ നമ്മളെ കൊണ്ട് വായിപ്പിക്കും എന്ന് വെച്ചാൽ അത്രയും പുസ്തകത്തിൽ നമ്മൾ കാശ് മുടക്കേണ്ടി വരും. അതുപോലെ വ്യാകരണം ശരിക്ക് പഠിക്കണം എന്നുള്ളത് രാവിലെ ബ്രഹ്മസൂത്രത്തിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കണം. ബ്രഹ്മസൂത്രത്തിനോട് വിരോധമുള്ളവരായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഇത്രയും കാലം പഠിച്ചതുപോലെ തന്നെ ആയിക്കും. അപ്പം ഞങ്ങൾ പിന്നെ പലരും വിചാരിക്കും ഇത് തുടങ്ങിയ ഇതുപോലെയൊന്നുമല്ല, ഇപ്പോൾ ഇതൊരു കടുത്ത് കടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ശരിയാണ്, മുമ്പോട്ട് മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഓർത്തു വയ്ക്കേണ്ടി വരും, പരിശ്രമിക്കേണ്ടി വരും. അപ്പോൾ അത് പരിശ്രമിക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് പറ്റും. ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞ് ശരിയാണ്, പക്ഷേ പരിശ്രമിക്കുന്നവർക്കൊന്നുകൂടെ കൂട്ടിച്ചേർത്തോളൂ. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധി കൊണ്ട് ഇതൊക്കെ മനസ്സിലായി എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. എനിക്കങ്ങനെ യാതൊരു അത്ഭുത സിദ്ധിയില്ല. പഠിച്ചാൽ പഠിക്കാം, അത് പരിശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പറ്റും. അല്ലെങ്കിൽ അപ്പോൾ പരിശ്രമിക്കുന്നതിന് ഒന്ന് ഇതാണ്, ഇതിൻ്റെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മസൂത്രത്തിൻ്റെ ക്ലാസ്സിലാണ് ഇത് ചെയ്യുന്നത്. അവിടെ വന്നിരുന്നത് മനസ്സിലാക്കണം. അതിന് തയ്യാറുള്ളവർ ആണെങ്കിൽ ഇവിടെ പറയുന്നത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് സ്വയം ചർച്ച ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊന്നും കൂടാതെ ഭാഗവതം കേട്ടുകൊണ്ടിരുന്നത് പോലെ വ്യാകരണം വന്ന് കേട്ടിരുന്നിട്ട് അവസാനം ഇത് ശരിയായിക്കോളൂന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അവരോ എത്രമാത്രം പരിശ്രമിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ ഇതിൽ നിന്ന് ഫലം ഉണ്ടാകത്തുള്ളൂ. പിന്നെ അടുത്ത ക്ലാസ് മുതൽ ഈ കണ്ണത്താ ദൂരത്തിരിക്കുന്ന കുറേ പേരുണ്ട്. എന്താണ് അവർ അത്രയും പറയിപ്പോയിരിക്കുന്നത്? പാത്തിരിക്കുകയാണോ? എനിക്കത് പിടികിട്ടിയിട്ടില്ല. അടുത്ത ക്ലാസ് മുതൽ അവരുടെ കൂടും കുടുക്കുകയൊക്കെ ആയിട്ട് ഇങ്ങ് മുമ്പോട്ട് വന്നിരിക്കും. ഇത്രയും ദൂരെ ഇരുന്നാൽ പറ്റത്തില്ല ഇത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് മനസ്സിലാകുന്നു ആർക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്കറിയാനൊരു വഴിയില്ല. ഞാൻ ചോദിക്കുമ്പോൾ മുമ്പേ ഇരിക്കുന്ന ഒരു കുറച്ചുപേർ ഉത്തരം പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ ഇതെന്താ സ്ഥിതി ഒരു വിവരമില്ല. അപ്പം മുമ്പോട്ട് വന്നിരിക്കണം, എനിക്ക് എല്ലാവരും പറയുന്നത് എനിക്ക് കേൾക്കണം. ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമെന്നും പറഞ്ഞ് ആരും പേടിച്ച് പറവി പോയിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പൊതുവായ ചോദ്യം ചോദിക്കും, ഉത്തരം അറിയാമെന്നുള്ളവർക്ക് പറയാം, അറിയാൻ വയ്യാത്തവർക്കും ഉണ്ടാതിരിക്കാം. പക്ഷെ എത്ര പേരിതിന് പിറകെ വരുന്നുണ്ട്, എത്ര പേര് വരുന്നില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോൾ അറിയാൻ വഴിയില്ല. കുറച്ച് പേര് മാത്രമേ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ മുമ്പേ ഇരിക്കുന്നവർ കുറച്ചുകൂടെ മുമ്പോട്ടിരിക്കണം, പിറകെ ഇരിക്കുന്നവർ അടുത്ത് വരണം. ആ രണ്ടാമത്തെ തൂണിൻ്റെ അപ്പുറം ആരും കാണരുത് വ്യാകരണം പഠിക്കാൻ. അപ്പോൾ എനിക്ക് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ബാൽക്കണി ഇരിക്കുന്നവരുണ്ട്, അവരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഇവിടെ മുമ്പ് ഇരിക്കുന്നവരെ കുറിച്ചാണ്. പിന്നെ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് സാധാരണ പ്രയോഗത്തിൽ വരുന്ന സൂത്രങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇതിൽ ഈ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. ഇവിടെ ഏതെങ്കിലും സൂത്രങ്ങൾ വ്യക്തമാകുന്നില്ല, ഏതെങ്കിലും ഉദാഹരണം വ്യക്തമാകുന്നില്ല, അല്ലാതെ ഓരോരുത്തരുടെയും മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കാനുള്ള അത്ഭുത സിദ്ധിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് എഴുതി ഇവിടെ വയ്ക്കണം, എനിക്ക് ഇന്നത് മനസ്സിലായില്ല, അത് വ്യക്തമാകണം. അത് വാലം തുമ്പില്ലാതെ എഴുതി വെച്ച എനിക്കും മനസ്സിലാകാത്ത രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാലും പറ്റത്തില്ല. വ്യക്തമായിട്ട് ഇന്നതാണ് എന്ന് വ്യക്തമായി എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകാത്തവർക്ക് അത് മനസ്സിലാക്കാം. ഇത് പൊതുവെ സൂത്രങ്ങളെ കുറിച്ചൊരു ആദ്യം നമുക്കൊരു സാമാന്യ പരിചയം ഉണ്ടാകും, പിന്നെ വിശേഷ അതിൻ്റെ ഉദാഹരണങ്ങളിൽ നമ്മൾ അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് പഠിക്കേണ്ടത്. ഒറ്റയടിക്ക് പറ്റത്തില്ല. ആദ്യം നമുക്ക് സൂത്രങ്ങളെ കുറിച്ചൊരു സാമാന്യമായൊരു ധാരണ വന്നിട്ട് പിന്നെ പ്രയോഗങ്ങളിൽ അതെങ്ങനെയാണെന്ന് ശീലിച്ചു വരണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കുന്തം വിഴുങ്ങി പോലെ ഇരുന്നിട്ട് കാര്യമില്ല, പറയണം, അറിയാമെന്നുള്ളത് തെറ്റോ ശരിയോ അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് പലരും ഇരിക്കുന്ന നിർവികൽപ്പ സമാധി ഇരിക്കും പോലെയാ. ഇത് കണ്ട ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സിലായെന്നോ മനസ്സിലായില്ലെന്നോ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമെന്നുള്ള പറയണ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോൾ തെറ്റുകൾ വന്നാൽ മനസ്സിലാകും ഇന്നതാണ്, അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തം ഭാഗത്തു നിന്നുള്ള പരിശ്രമം വളരെ ആവശ്യമാണ്. ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രയാസമെന്ന് തോന്നുന്ന ഒരു സൂത്രം ഒരാൾ പറയുക, ഞാൻ അതുവരെയും കൂടെ വിശദീകരിക്കാം. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ നേരെ മുമ്പോട്ട് പോകും. ഏറ്റവും പ്രയാസം തോന്നുന്നു, ഒരുപാട് സമയമൊന്നും തരത്തില്ല. ലേലം വിളിക്കുന്ന പോലെ ഞാൻ 1, 2, 3 എന്ന് പറയും, അതിനകം സൂത്രം പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കും, ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകും. അത് പറഞ്ഞില്ലെങ്കിൽ എല്ലാം വ്യക്തമായി എന്നുള്ള ധാരണയും ഞാൻ മുമ്പോട്ട് പോകും. 1 പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അറിയാതെ. 2 ഒരിക്കൂടെ പറഞ്ഞ് ത്രിപുരി ആരുടെയും മനസ്സിൽ സംശയമില്ലാത്തതുകൊണ്ടല്ല, ആർക്കും ധൈര്യമില്ല. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ആയിപ്പോയതിനിപ്പോൾ എന്ത് ചെയ്യാനാ? സംശയമുണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു പുക പോലെ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ധൈര്യം വേണം ചോദിക്കാനേ. അതായത് ഒരാൾക്ക് ധൈര്യം ഉണ്ടായി, അതിൻ്റെ പേരിൽ പറയാം. ഒരാൾക്ക് ധൈര്യം വന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്കും ധൈര്യം വരും. കാരണം കൂട്ടത്തിൽ എല്ലാവരും പാടും, ഒറ്റയ്ക്ക് പാടാൻ പറയുമ്പോഴാണ് പ്രയാസം. രോരി എനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. കാരണം ഇന്നലെ പഠിപ്പിച്ച സൂത്രങ്ങൾ ഏതൊക്കെയാണ്? ഭൂവോ ഭൂവോ ഗുരു സയോസി അലി സർവേഷ രോരി രൂപേ ഗുരുസയാണ്. ആദ്യം പഠിക്കുന്ന ഒരാളെ ഇത്രയും സൂത്രങ്ങൾ ഒരുമിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാകത്തില്ല. നല്ല സാമർഥ്യമുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് പറ്റത്തില്ല. പക്ഷെ മനസ്സിലായില്ല എന്ന് പറയുന്നതിനൊരു ജാള്യത ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് മാറ്റിയെടുക്കണം. രോരി എന്ന് പറയുന്നത് ആദ്യം ശ്രദ്ധിക്കാതെ 8-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിലെ സൂത്രമാണ്. ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ സംഹിതാധികാരത്തിലാണ്. രോരി എന്നുള്ളതിനെങ്ങനെയാണ് പിരിക്കുന്നത്? എന്ന് പറഞ്ഞ എന്താണ് എന്റെ വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്? രേഫത്തിന്റെ പരത്തിൽ രേഫം ഇരിക്കുമ്പോൾ പൂർവത്തിലിരിക്കുന്ന രേഫത്തിൽ ലോകം വരും. ഇവിടെ ഋത്വം എന്ന് പറയുന്നില്ല. ഋത്വം എന്നിവിടെ പറയുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രേഫസ്യ രേഫേ സപ്തമി എന്താണ്? രേഫത്തിന് രേഫം വരമിരിക്കുമ്പോൾ ലോപഹ ലോപം വരും എന്നാണ്. ഉദാഹരണം എന്താണ്? നമ്മൾ എഴുതിയ ഉദാഹരണം പുനര് രമത എന്നിരിക്കുന്നു. അപ്പൊ ഈ സൂത്രത്തിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആ രേഫം പദത്തിന്റെ അന്ത്യത്തിലിരിക്കണമെന്നോ ആദിയിലിരിക്കണമെന്നോ അത് രൂപമായിരിക്കണമെന്നോ ഈ ഒരു നിബന്ധനകളും പറയുന്നില്ല. ഇത്രേ പറയുന്നുള്ളൂ, രേഫത്തിന്റെ പരത്തിൽ മറ്റൊരു രേഫം ഇരുന്നാൽ പൂർവത്തിലെ രേഫം ലോപിച്ചു പോകും. അപ്പോ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്നതാണ്, ഇതൊരു സാമാന്യ സൂത്രമാണ്. കാരണം അധിക നിമിത്തങ്ങളൊന്നും പറയുന്നില്ല. സാമാന്യ സൂത്രം എന്ന് പറയുമ്പോൾ ഏതിനെ സംബന്ധിച്ച്? രേഫങ്ങളെ സംബന്ധിച്ച്. രണ്ട് രേഫങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിനുവേണ്ടി പറയുന്ന ഒരു സാമാന്യ സൂത്രമാണ്. രേഫത്തിന്റെ പരത്തിൽ രേഫം വന്നാൽ ലോപിക്കും. പിന്നെ സംഹിതാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്തിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നു. രേഫ ഇപ്പോൾ അവസാനത്തിൽ വന്നാൽ ഇത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സംഹിതാധികാരമുണ്ട്. അവയുടെ പുനരമതയെന്നിരിക്കുന്നു. ഇവിടെ രേഖത്തിന്റെ പൂർവത്തില് അകാരമാണ്, പരത്തിലിരിക്കുന്നത് വ്യഞ്ജനമാണ്. ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചതനുസരിച്ച് ഹശിച്ച എന്നുള്ള സൂത്രപ്രകാരം ഉത്തും വരം അതെന്താണ് പറയുന്നത്? ഹശിലപ്പെട്ട ഏതെങ്കിലും മരണം പരവേരിക്കുമ്പോൾ ഹയവരട്ട് മുതൽ ജപകട ദേശി വരെയുള്ള വർണ്ണങ്ങളിൽ ഏതെങ്കിലും പരവേരിക്കുമ്പോൾ അതുകൂടെ പരത്തിലിരിക്കുകയാണ്. പൂർവത്തിലെ രൂവിന് ഉകാരം വരും, അതിൻ്റെ പൂർവത്തിൽ അകാരം വേണം. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം ഇവിടെ ഉണ്ടാ? ഇല്ല. ഇവിടെ ഒരാൾക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ, ബാക്കി എല്ലാവർക്കും മനസ്സിലായവരാണ്. എല്ലാം ഇവിടെ ഉണ്ടാ? ഉണ്ടോ? എല്ലാം ഉണ്ട്, ഉറപ്പാണോ? പോയോ? എന്നാ ഇല്ല, എന്തുകൊണ്ട്? അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രൂവിന്റെ സ്ഥാനത്ത് ഊ വരുമെന്നാണ്. ഇവിടത്തെ രേഖത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നൈസർഗികമായ രേഖമാണ്, രൂ അല്ല. ഇവിടെ നമ്മൾ സായൽ നിന്നല്ല തുടങ്ങുന്നത്, പിന്നെ എവിടെ നിന്നാണ്? രേഖത്തിൽ നിന്ന്. ഇപ്പോൾ രൂവിന്റെ പൂർവ്വത്തിൽ അകാരവും പരത്തിൽ കശി വരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഉത്തും വരും. ഇനി ഇവിടെ വരുമോ? എന്തുകൊണ്ട്? ഇവിടെ രൂവിന്റെ രേഖമല്ല. എങ്ങനെ അറിയാം? പുനരെന്ന് പറയുന്ന ഒരു അവ്യയമാണ്, അത് രേഖാന്തമാണ്, നൈസർഗിക രേഖമാണ്. ഇപ്പോൾ ഹശിച്ച എന്ന് പറയുന്ന സൂത്രത്തിനൂടെ വരാൻ പറ്റത്തില്ല. കാരണം രാന്നിരിക്കുകയാണ്. അപ്പോ രേഖത്തിന്റെ പരത്തിൽ രേഖ വരിക്കുമ്പോൾ ഈ സൂത്രം എന്താണ് പറഞ്ഞിരിക്കുന്നത്? രേഖത്തിന്റെ പരം വരുന്ന പൂർവ്വത്തിലെ ലോപിക്കാം. പക്ഷെ മറ്റിടത്ത് വിശേഷിച്ച് പറയുന്നു, രേഖത്തിന്റെ പൂർവ്വത്തിൽ അകാരവും പരത്തിൽ കശി വരുന്നു കഴിഞ്ഞാൽ ഉകാരം വരാം. പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു, ആ രേഖം സശിഷ്യ രൂപ്രകാരം വരുന്ന രൂവായിരിക്കും. അപ്പൊ ആ സൂത്രത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ സൂത്രം ഏതാ ഉള്ളത്? ഭോവ ഭോവ പൂർവസയോ അശി. അതെന്താ പറയുന്നത്? പൂർവത്തിൽ അവർണം മതി, അതായത് ഹർസ്വം തന്നെ വേണമെന്നല്ല, ദീർഘമായാലും മതി. പരത്തിൽ അശിലുള്ള ഏതെങ്കിലും മതി. അശിൽപ്പെട്ടാണ് രേഖ. പക്ഷെ ആ സൂത്രത്തിനൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെയും പറഞ്ഞു. എന്താണ് ഭൂവകോവാകോശിവാശിയെന്നുള്ളതും പറഞ്ഞു. ആ സൂത്രപ്രകാരം വരുന്ന എന്താണ്? രേഖത്തിന് യകാരമാണ് വരുന്നത്. നോക്കാം, ഒരു രേഖത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. ഖരുപരമിരിക്കുമ്പോൾ വിസർഗം വരും. മുമ്പ് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ പൂർവ്വത്തിൽ അകാരവും ഹ്രസ്വ അകാരവും പരത്തിൽ അകാരവുമാണെങ്കിൽ ആ രേഖത്തിന് ഉകാരം വരും. ഇനി പൂർവ്വത്തിൽ ഹ്രസ്വ അകാരവും പരത്തിൽ ഹശ്യം വരുന്നു കഴിഞ്ഞാലും ഉകാരം വരും. പൂർവ്വത്തിൽ ഹ്രസ്വാകാരമോ ദീർഘാകാരമോ ഇരുന്ന് പരത്തിൽ അശിരുന്നു കഴിഞ്ഞാൽ ഹ്രസ്വ ഒഴികെയുള്ള ഈ എക്കാരം വരെ യത്തു എന്ന് പറയുന്നതാണ് യാ വ്യഞ്ജനകാരം വരെ. ഇപ്പം രേഖത്തിന് ഉകാരം വരാം, വിസർഗം വരാം, യകാരം വരാം. ഇനി ഏതത്ത ശബ്ദങ്ങളിലാണെങ്കിൽ രേഖം വരെ എത്തത്തില്ല. സകാരം ലോപിച്ചും പോകും. ഇവിടെ ഇപ്പം നമ്മൾ രേഖത്തെയാണ് എടുത്തത്. പക്ഷെ ഇവിടെ ഉത്വം വരണമെങ്കിലും യത്വം വരണമെങ്കിലും ഊ അല്ലെങ്കിൽ യാ വരണമെങ്കിലും എന്ത് വേണം? അത് രൂവിന്റെ രേഖമായിരിക്കും. ഇവിടെ അതല്ല, അതുകൊണ്ട് അത് വരത്തില്ല. അപ്പൊ ഈ രണ്ട് സൂത്രങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ ഒരു സൂത്രത്തിനെ പ്രവർത്തിക്കാൻ പറ്റും, രൂരി. പിന്നെ ഉള്ള ഒരു സൂത്രം എന്താണ്? ഖരിജ, രേഖത്തിൽ പ്രവർത്തിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചത്. ഖരിജയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അതുകൊണ്ടാണോ പ്രവർത്തിക്കാത്തത്? ഖരു വരത്തിലില്ല. രമത എന്നിരിക്കുന്നിടത്ത് ഖരുണ്ടോ? ശശസര് പിന്നെന്താണ്? കപ്പച്ചട്ട ധജട്ടത്ത് കപ്പൈ ശശസര് അതിൽപ്പെട്ട ഒരു വർണ്ണമില്ല. അത് ഏതൊക്കെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഖരെന്ന് പറയുമ്പോൾ വർഗാക്ഷരങ്ങളിൽ പ്രഥമ ദ്വിതീയ അക്ഷരങ്ങളും ശാഷാസ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് മൂന്നും വരത്തിൽ വേണം. അപ്പൊ ഇവിടെ അതുണ്ടോ? ഇല്ല. അപ്പൊ എന്തുവരും? ലോപിച്ചേ പറ്റൂ. അപ്പോ ഒരു രൂപം കാണുമ്പോൾ നമ്മളവിടെ ഏത് സൂത്രം വരുന്നു എന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഏതൊക്കെ സൂത്രങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചിന്തിക്കണം. അങ്ങനെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമുക്കത് വ്യക്തമാകുന്നത്. രണ്ടു വഴിക്കും, ഒന്ന് ഏത് വരുന്നു, എന്തുകൊണ്ട് ബാക്കിയുള്ളത് വരുന്നില്ല. നമ്മൾ സൂത്രത്തിലൂടെ പഠിക്കുന്നതിൻ്റെ ഗുണം അതാണ്. നമ്മൾ മറ്റ് സിസ്റ്റങ്ങളനുസരിച്ച് പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കും എന്താണ്, വിസർഗത്തിന് ലോകം വരും അല്ലെങ്കിൽ വിസർഗത്തിന് ഇന്നത് വരും. പക്ഷെ വേറെ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടത് സംഭവിച്ചു നമുക്കറിയാൻ പ്രയാസം വരും. ഇതങ്ങനെയല്ല. സൂത്രത്തിലെ നിയമങ്ങൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം എന്ത് മനസ്സിലായി? ഇത് രുത്വത്തിൻ്റെ രേഖമല്ല, അതുകൊണ്ട് ഉത്വം വരുന്നില്ല, യത്വവും വരുന്നില്ല. പിന്നെ ശേഷിക്കുന്ന എന്താണ്? രൂരി പ്രകാരം ലോപിച്ചു. അപ്പോൾ പുന രമത്തേന്നായി. അപ്പൊ ഇങ്ങനെ ലോപം വന്നു കഴിഞ്ഞാൽ ആ ലോപത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഈ മൂന്ന് വർണ്ണത്തിൽപ്പെട്ട ഏത് വർണ്ണമായാലും ശരി, അതിന് ദീർഘം വരും. പരോരിയിൽ എന്താ പറഞ്ഞു? രേഭസ്യ രേപഹ പരേ ലോപഹ. രേഭത്തിന് രേപം വരവിരിക്കുമ്പോൾ ലോപം വരും. മനസ്സിലായല്ലോ. ഇനി സൂത്രം നോക്കുക, സൂത്രത്തിൽ ശ്രദ്ധിക്കുക. സൂത്രത്തെ നമ്മളെങ്ങനെയാ പിരിക്കുന്നത്? രോഹോ രിഹി, രോഹോ രി എന്നാണ്. രോഹോ എന്ന് പറയുന്നത് രൂവിന്റെ ഷഷ്ടിയാണ്. ഈ ഷഷ്ടി സപ്തമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങളെക്കുറിച്ചൊരു ധാരണയുള്ളവർക്ക് അത് മനസ്സിലാവും. അതെല്ലാം ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല. പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലായി മുമ്പോട്ട് പോകാന്ന് പറയുന്ന അസാധ്യമാണ് തുടക്കക്കാർക്ക്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ ഷഷ്ടി എന്നും മനസ്സിലാക്കുക, അതറിയാൻ വയ്യാത്തവർ ഇത് ഷഷ്ടിയാണ് എന്നൊരു ധാരണയിൽ പോവുക. എല്ലാം മനസ്സിലാക്കി പോകാൻ പറ്റത്തില്ല. രോഹോ രി എന്നിരിക്കുന്നു. ശരി, അവിടത്തെ സന്ധി എന്ന് നമുക്ക് ആദ്യം ചെയ്യാം. രോ രി എന്നുള്ളിടത്ത് എങ്ങനെ അവിടെ സന്ധി എങ്ങനെ തുടങ്ങും? നമ്മൾ രോസ് രി പിരിച്ചെഴുതുക അവിടെ. അതായത് ഇവിടെ ഗുരോഹോ എന്ന് വരും പോലെയാണ്. ഉകാരത്തിന്റെ ഷഷ്ടി ഗുരോഹോ എന്ന് പറയുന്നത്. സകാരത്തിന് എന്ത് വരും? സജുഷോരു വന്നു. അപ്പൊ എങ്ങനെയായി? ഗോര് രീന്നിരിക്കുമ്പോ സൂത്രം വരും. നമ്മൾ പഠിച്ചതനുസരിച്ച് ഈ സൂത്രം തന്നെ ഇത് തന്നെ വന്ന് എന്ത് ചെയ്തു? രേപത്തിന്റെ പരത്തിൽ രേപ വരുന്നപ്പോ എന്ത് ചെയ്തു? ലോപിച്ചു പോയി. അപ്പൊ എങ്ങനെ വന്നു? രോരി. സൂത്രത്തിന്റെ ഉദാഹരണം അതിൽ തന്നെ വന്നു. അപ്പൊ ഈ രോര് രീന്നിരുന്നിടത്ത് ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിയമം എന്താ പറഞ്ഞത്? രേപൻ ലോപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അണ്ണിന് ദീർഘം വരും. അപ്പോൾ ഇവിടെ ലോപിച്ചു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ അണ്ണുണ്ടോ? പിന്നെ ആ ഒരു കാര്യം വിഷയം വരുന്നില്ല. ഈ അണ്ണെന്ന് പറഞ്ഞാൽ അതിനെ എടുക്കണം. എന്തുകൊണ്ട്? ആ അത്രൈവ അണ്ണ് പരേണ നകാരേണ. എവിടെയാണ് ഇത് പഠിച്ചത്? എന്താണ് അതിന്റെ വൃത്തി? പ്രതീയതേ വിധീയത ഇതി പ്രത്യേക അവിധീയമാനോ ആണ് പ്രതിച്ച സവർണസ്യ സംന്യാസ അത്രയുമാണ് പറയുന്ന നഗര. ആ സൂത്രത്തിൽ മാത്രമേ അണ്ണെന്ന് പറഞ്ഞാൽ ലണ്ണിലെ നകാരം വരെ എടുക്കാം. ബാക്കിയുള്ള ഇടത്തിൽ അണ്ണെന്ന് പറഞ്ഞാൽ ഏതെടുക്കണം? പൂർവ്വത്തിലെ നകാരത്തോട് എടുക്കണം. അപ്പോൾ ഇവിടെ അടുത്ത സൂത്രത്തിൽ അണ്ണെന്ന് പറയുമ്പം അല്ല, അവിടെ മാത്രം വരം, ബാക്കിയുള്ളിടത്തെല്ലാം പൂർവ്വത്തിൽ ആ യു മൂന്നെണ്ണം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓ ദീർഘമാണ്. പിന്നെ ഇനി ഇതിനൊരു ദീർഘം വരേണ്ട കാര്യമില്ല. രോ എന്ന് പറയുന്ന ഓ ദീർഘമാണ്. ഇനി രീ എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? ഒരു എന്ന് പറയുന്നത് സപ്തമിയാണ്. അപ്പൊ കിട്ടും പരേ എന്ന് കിട്ടും. അപ്പോ വേറൊന്നും മനസ്സിലാക്കേണ്ടത് രോഹം എന്ന് പറയുന്ന ഷഷ്ടിയാണെന്ന് പറഞ്ഞു. ഷഷ്ടി വിഭക്തിയിൽ ഒരു ശബ്ദത്തെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊരു സൂത്രം വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അത് തന്നെ. അത് ലഘുസിദ്ധാന്തം വരുന്നതല്ല. ഷഷ്ടി സ്ഥാനെ യോഗ. ആ സൂത്രം പറയുന്ന എന്താണ്? ശ്രദ്ധിച്ചോണം. എവിടെയെങ്കിലും സ്ഥാനം എന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പകരം പാണിനി ഷഷ്ടി വിഭക്തി പ്രയോഗിക്കും. ആണ് അതിൻ്റെ രസചുരുക്കം. അതിൻ്റെ വ്യാഖ്യാനമൊക്കെ വളരെ വലുതാണ്. പറയുന്നത് താല്പര്യം ഇതാണ്. പാണിനിക്കിപ്പോ എവിടെയെങ്കിലും സ്ഥാനം എന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ സ്ഥാനം എന്ന് പറയുന്നതിന് വരെ എന്ത് ചെയ്യും? ഷഷ്ടി വിഭക്തി പ്രയോഗിക്കും. അതാണ് ഷഷ്ടി സ്ഥാനയോഗ. പിന്നെ അതിനൊക്കെ അപവാദം വരും. ഇത് പൊതു നിയമമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ രോഹം എന്ന് പറഞ്ഞു. അപ്പൊ പാണിനി ഇവിടെ ഷഷ്ടി എന്തിനു പറഞ്ഞു? ഈ രേഫത്തിന്റെ സ്ഥാനത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രോഹം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഷഷ്ടിയാണ് രാമസ്യ. രാമസ്യ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? രാമന്റെ, രാമനുടെ, രാമന്, രാമസ്യ ഗുഹു, രാമന്റെ. അപ്പോൾ ആ ഷഷ്ടിക്ക് അവിടെ ഒരു അർത്ഥമുണ്ട്. അതുപോലെ രേഫത്തിനോട് ചേർത്ത് ഷഷ്ടി ചേർത്ത് പ്രയോഗിച്ചപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? രേഫത്തിന്റെ സ്ഥാനത്ത് എന്നർത്ഥം. പൂർവത്തിൽ നിന്ന് ലോകം ഇങ്ങോട്ട് വരും. അവൻ പറയുന്നു രേഫത്തിന് ലോകം വരും. തസ്യ ലോക എന്ന് പറഞ്ഞു കല്ലിന് ലോകം വരും. ഇത് ലോഭത്തെ വിധിക്കുന്ന സൂത്രമാണ്. എപ്പോ രീ എന്ന് പറഞ്ഞാൽ രേഫം വരവിരിക്കും. രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഫം പരമിരിക്കേ. അപ്പോൾ ഇവിടെ വ്യക്തമായി എന്താണ്? പുനരുരമതെന്നിരുന്നു. പിന്നെ ഇവിടെ വേറൊന്നും പറയുന്നില്ല, പദത്തിന്റെ അന്ത്യത്തിൽ വേണമെന്നോ ആദ്യം വേണമെന്നോ ഇടയ്ക്ക് വേണമെന്നോ ഒരു നിബന്ധനയും പറയുന്നില്ല. അങ്ങനെ കൂടുതൽ നിബന്ധനകളൊന്നും ഇല്ലാതെ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിന് സാമാന്യ വിധി എന്ന് പറയും, അല്ലെങ്കിൽ ഔത്സർഗിക. ഈ സാമാന്യ വിധിക്കുള്ള ഒരു പ്രത്യേകത എന്താണ്? അതിന് എവിടെ വേണമോ പോകാം. എവിടെയെന്ന് പറഞ്ഞാൽ ഏത് ലക്ഷ്യത്തിലേക്ക് വേണോ അതിന് സഞ്ചരിക്കാം, അവിടെ പോയി നോക്കാം. ഇതിന് അപവാദമായിട്ട് ഏതേതെല്ലാം സൂത്രങ്ങൾ വിധിക്കുന്നുണ്ടോ അവിടെയെല്ലാം പോകാം. അവശ്യമേവ സാമാന്യം വിശേഷം പ്രതി ഗച്ഛതി ഗതമാത്രം ചതത്. അവശ്യമേവ സാമാന്യം വിശേഷം പ്രതി ഗച്ഛതി. സാമാന്യ സൂത്രങ്ങൾ അവശ്യം വിശേഷ സൂത്രങ്ങളിലേക്കെല്ലാം പോകും, അതിന്റെ അത് പ്രവർത്തിക്കേണ്ട സ്ഥാനങ്ങളിലേക്കെല്ലാം പോകും. പക്ഷേ തദ്ഗതമാത്രം, അവിടെ പോയി അത്രയേ ഉള്ളൂ, അതിനവിടെയെങ്കിലും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. പോകാം, അവിടെ ചെന്ന് നോക്കാം. കാരണം അവശ്യമേവ സാമാന്യം വിശേഷം പ്രതി ഗച്ഛതി ഗതമാത്രം ച തത്തേന തത് സ്ഥാപ്യതേ ധ്രുവം. അതവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? പതുക്കെ തിരിച്ചു പോരും, പ്രവർത്തിക്കത്തില്ല. തേന സ്ഥാപ്യതേ ധ്രുവം, ധ്രുവം തേന സ്ഥാപ്യതേ. നിശ്ചയമായിട്ടും വിശേഷം അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ്. സാമാന്യമല്ല, വിശേഷം തന്നെയാണ് ഉറച്ചും പ്രവർത്തിക്കുന്നു. നമുക്ക് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവും. അതാണ് അവശ്യമേവ സാമാന്യം വിശേഷം പ്രതികച്ചതി ഗതമാത്രം ചത്തേന വിശേഷേ സ്ഥാപ്യതേ ധ്രുവം. ഇത് വൈയാകരന്മാർ ഉപയോഗിക്കുന്നതാണ്. ഇത് കുമാരഭട്ടന്റെ ശ്ലോകവാർത്തികമാണ്, മീമാംസകന്റെ നിയമമാണ്. മീമാംസയെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ വൈയാകരണന്മാർക്ക് ഇത് ആവശ്യമുണ്ട്. വിശേഷേ സ്ഥാപ്യതേ ധ്രുവം എന്നാണ്. വിശേഷേ ധ്രുവം എന്നെഴുതുന്ന ഇങ്ങനെയല്ല, ഇത് ധ്രുവം എന്നാണ്. ധ്രുവം ധ്രുവം ധ്രുവം അതാണ് അവശ്യമേവ സാമാന്യം വിശേഷം പ്രതികരിച്ചത് ഗതമാത്രം ഒറ്റപ്പദമാണ്. പ്രത്യേന വിശേഷേ സ്ഥാപ്യതേ ധ്രുവം. അപ്പൊ ഇതൊരു സാമാന്യ സൂത്രമാണ് മനസ്സിലാക്കാതെ ഞാനിവിടെ പറഞ്ഞതിന് ആവശ്യം വരും. ഈ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നത് ട്രലോപേ പൂർവസ്യ ദീർഘോ അണഹ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടാണ്, ഠകാരം ലോപിക്കുന്നതിനും രേഖം ലോപിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. രോരി എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്ത സൂത്രമുണ്ട്, ഠോഠേ ലോപഹ. അത് നമുക്ക് ആവശ്യമില്ല, ഇപ്പം അത് വരുന്ന ഭാഗത്ത് പഠിച്ചാൽ മതി. ആവശ്യമുള്ളത് തന്നെ പറയുമ്പോൾ ആൾക്കാർ ഇരുന്ന് കരയുകയാണ്, പിന്നെ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗം വിട്ടേക്കുക. ഇവിടെ എന്താണ് പറയുന്നത്? ഠരേഭയോഹോ ലോപനിമിത്തയോഹോ പൂർവസി അണോ ദീർഘ. അല്ല, ഠ വിട്ട് കഴിഞ്ഞ ഭാഗ്യം എന്തൊരു രേഖ ലോപ നിമിത്തസ്യ എന്ന് വരും. രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം പരമിരിക്കുക, അത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പൂർവത്തിലെ രേഖത്തിന് ലോപം വന്നത് അവിടെ എന്തു പറഞ്ഞു? പരത്തിലൊരു രേഖം ഇരിക്കുകയെന്ന് പറഞ്ഞു. പരത്തിൽ ഒരു രേഖം ഇരിക്കെ പൂർവത്തിന് രേഖത്തിന് ലോപം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ പരത്തിലിരിക്കുന്ന ആ രേഖം പൂർവത്തിലെ രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായി. അവിടെ രി എന്ന് പറഞ്ഞില്ലേ, ഓരോ രി. ഇപ്പൊ പരത്തിലെ രേഖം എന്ന് പറയുന്നത് പൂർവത്തിലെ രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായി. അങ്ങനെയുള്ള രേഖം പരത്തിലിരിക്കെ പുനാരമത എന്നുള്ളിടത്ത് നോക്കുക. അവിടെ എന്താണ് പുനര് രമതയിൽ നിന്ന് രേഖം ലോപിച്ചു. ആ രേഖത്തിന്റെ ലോപത്തിന് പരത്തിലിരിക്കുന്ന രേഖ നിമിത്തമായി. മനസ്സിലായത്? അതുകൊണ്ട് ഇവിടെ പറഞ്ഞെന്താണ്, രേഖ ലോപ നിമിത്തസ്യ എന്ന് പറഞ്ഞതാണ്. രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയാം, ലേപത്തിന്റെ ലോപത്തിന് നിമിത്തേ നിമിത്തമായ സപ്തമി. രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖ ലോപ നിമിത്തേ രേഖേ പരേ എന്നുള്ളതാണ്. രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം പരത്തിൽ ഇരിക്കെ. രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖ ഇവിടെ പരത്തിൽ ഇരിപ്പുണ്ട്. സംശയമില്ലല്ലേ? അങ്ങനെ അങ്ങനെ ഇല്ലാതാവുന്ന സന്ദർഭങ്ങൾ വരുന്നുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരും. അത് മനസ്സിലായല്ലോ? നിർവികൽപ്പ സമാധിക്കാർക്കെല്ലാം മനസ്സിലായ? പിന്നെ അവസാനം ഇരുന്ന് കരയരുത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നു. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം പരമിരിക്കെ എന്ന് പറയുന്നു. പൂർവത്തിലാണ് എന്ന് പറഞ്ഞാൽ ഏതായി? ഏതൊരു രേഖമാണോ ലോപിച്ച് അതിന്റെ പൂർവത്തിലിരിക്കുന്ന അണ്ണിൽപ്പെട്ട പക്ഷം. ഇവിടെ എന്താണ്, പുനരിലെ രേഖമാണ് ലോപിച്ചത്, അതിന്റെ പൂർവത്തിലിരിക്കുന്ന അണ്ണിൽപ്പെട്ട അക്ഷരമാണ് ആ. അതിനെന്ത് വരുന്നു? ദീർഘം. അങ്ങനെ ദീർഘത്തെ വിധിച്ചു. ഇവിടെ അണ്ണിൽപ്പെട്ട ഏത് അക്ഷരം ഇരിക്കുന്നു? ആ ദീർഘം എന്ന് പറയുന്ന ഏതാണ്? വേറൊരു ദീർഘം പഠിച്ചിട്ടില്ല. ദീർഘസഞ്ജ വിധിക്കുന്ന ഏതാ സൂത്രം? ഇവിടെ പറഞ്ഞ ഞാൻ പറഞ്ഞാണെന്ന് കൈവക്ക്, കൈവക്ക് പറഞ്ഞു പോയി, ഇനി രക്ഷയില്ല. ഫസ്റ്റ് ഇവിടെ അടിച്ച് സെക്കൻഡ് സംബന്ധിച്ച് തരാം. ഉകാലോ ജർസ് ദീർഘപ്പെടുത്ത. അതാണ് ദീർഘസഞ്ജ വിധിക്കുന്ന സൂത്രം. പിന്നെ കുട്ടി പറഞ്ഞതുപോലെയും പറയാം. എന്താ പറഞ്ഞത്? ആ അതെന്തിനുള്ളതാണ്? സവർണ സഞ്ജ വിധിക്കുന്നു, ദീർഘസഞ്ജ വിധിക്കുന്നതല്ല. മനസ്സിലായല്ലോ? ഭൂകാലോച ഹർസ ദീർഘ പുളത എന്ന് പറയുന്ന സൂത്രമാണ് ദീർഘസഞ്ജ വിധിക്കുന്നത്. ഏതാണ് ദീർഘം എന്ന് പറയുന്നു? എന്താണ് അതിന്റെ വൃത്തി? കുറെ പേർക്ക് എന്തായാലും ഓർമ്മയുണ്ട്, കുറച്ചുപേർ ഓർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഓർത്തിരിക്കുന്നവർക്ക് പഠനം വളരെ എളുപ്പമാണ്. അങ്ങനെ അല്ലാത്തവർ കുറച്ച് കഴിയുമ്പോൾ എന്നെ പിരാഗിയിട്ടിറങ്ങിപ്പോകും. ഇതുവരെ സമയം വെറുതെ കിടന്ന് എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ടുമ്പോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടായില്ല, സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയില്ല. അത് ആണ് ദീർഘസപ്നെ വിധിക്കുന്നത്. തുല്യാസിപ്രയത്ന സവർണം എന്താ പറയുന്നത്? ഒന്നുകൂടെ പറഞ്ഞ്. അത്ര അങ്ങോട്ട് വ്യക്തമായില്ല, ഏകദേശം അടുത്ത് വരുന്നുണ്ട്. ആ പറഞ്ഞേ. ആ അതാണ് കറക്റ്റ്. അങ്ങനെ പറയുന്നു, അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങളുടെ സവർണങ്ങൾ ഏതാണ്? ആശയവും ആഭ്യന്തര പ്രയത്നവും തുല്യമായി ഏതെല്ലാം വർണ്ണങ്ങൾക്ക് വരുന്നുണ്ടോ അതെല്ലാം അക്ഷരസമാമനായത്തിലെ വർണ്ണങ്ങളുടെ സവർണങ്ങളാണ്. എന്താണ് അതിൻ്റെ വൃത്തി? അതും കുറെ പേർക്ക് ഓർമ്മയുണ്ട്. ഓർമ്മിച്ചിരുന്നാൽ നല്ലത്, അല്ലെങ്കിൽ കുറച്ച് പ്രയാസം വരും. കാര്യങ്ങൾ മനസ്സിലാക്കാം, സന്ധി മുമ്പോട്ടും ഇങ്ങോട്ടും പ്രയാസമേ. അതുകൊണ്ട് അതൊക്കെ ഇത് മനഃപ്പാഠം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നും വായിക്കണം, വായിച്ചാൽ മനസ്സിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തു വന്നു? ദീർഘം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഒരുപാടുണ്ട്. ആ പൂർവത്തിലെ അണ്ണിന് ദീർഘം വരുമെന്ന് പറഞ്ഞ് ഇവിടെ ആയാണ്. അതിന് ദീർഘം വരുമെന്ന് പറയുമ്പോൾ ദീർഘങ്ങൾ ഒരുപാട് വരും. അതിൽ തന്നെ പിന്നെ ഭേദങ്ങൾ പറയുന്നു, അനുനാസികം അനുനാസികം പുളിതം മറിച്ചെല്ലാം. എണ്ണി തിട്ടപ്പെടുത്താൻ പ്രയാസമുള്ള ദീർഘങ്ങൾ വരുമ്പോൾ ഏത് സൂത്രം വരും? ആർക്കും തോന്നുന്നില്ല. അതല്ല, ഏത് സൂത്രം വരും? ഇവിടെ ഒരുപാട് ദീർഘം വരുന്നു, ഏത് സൂത്രം വരും? സ്ഥാന ആരാ പറഞ്ഞത്? സ്ഥാനാന്തരതം. ഒരു സ്ഥലത്ത് എപ്പോഴും ഓർക്കണം, അനേക ആദേശങ്ങൾ പ്രാപ്തമായാൽ വരുന്ന സൂത്രമാണ് സ്ഥാന അന്തരം. എന്റെ ചോദ്യങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി, അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആരും പറയാതിരിക്കരുത്. എന്താണ് അതിന്റെ വൃത്തി? പ്രസംഗേ സതി സദൃശതമ ആദേശസ്യ. ഞാനത് ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പഴയ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ആവർത്തിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പഴയതെല്ലാം ഓർമ്മയുന്നവർ. അപ്പോൾ സദൃശതമമായിട്ടുള്ള ആദർശമായിട്ട് വരും. അപ്പം നമ്മൾ സാധാരണ സാദൃശ്യം എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ സാദൃശ്യം കണ്ടുപിടിക്കുന്ന? എങ്ങനെ സ്ഥാനം കൊണ്ട് കണ്ടുപിടിക്കുന്നു. സ്ഥാനം അർത്ഥം ഗുണം പ്രമാണം, അതിൽ സ്ഥാനം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ആദേശത്തിൽ ഇവിടെ പിരിക്കുന്ന ആയാണ് ആദ്യം അതിൻ്റെ സ്ഥാനം നോക്കുക. അതിൻ്റെ സ്ഥാനം എന്താണ്? വിസർജനീയാനം കണ്ട ആദേശത്തിൽ കണ്ട സ്ഥാനമുള്ളത് ആ. അത് തന്നെ വരും, വേറെ ഒന്നിനും വരാൻ പറ്റത്തില്ല. ആണ് ഞാൻ പറഞ്ഞത്, ഒരു സൂത്രം നമ്മൾ ആദ്യം അതിൻ്റെ സാമാന്യമായ അർത്ഥം മനസ്സിലാക്കും, പിന്നെ അതിനെ വിശേഷിച്ച് മനസ്സിലാക്കും. ഒരു സൂത്രത്തിലേക്ക് നേരിട്ട് കയറി അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മുടെ ബുദ്ധിയിൽ ഒരേ സമയം കയറത്തില്ല. അപ്പോൾ ആദ്യം അതിനെ കുറിച്ചൊരു സാമാന്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് പിന്നെ വിശദമായി അതിൻ്റെ ഓരോരോ കാര്യങ്ങളായും മനസ്സിലാവും. ഇതുകൊണ്ട് തീരുന്നില്ല. ഇതിപ്പോ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യാകരണത്തിൽ ഒരു ഞാനും വ്യാകരണത്തിലൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങളും വിദ്യാർത്ഥികളാണ്. ഇതിൻ്റെ പൂർണ്ണമായി സൂത്രത്തെ അറിയണമെന്നുണ്ടെങ്കിൽ സൂത്രത്തിൻ്റെ ഭാഷ്യം, ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനം, പ്രദീപം, കയ്യടൻ എന്ന് പറയുന്ന ആളെഴുതി, നാഗേശ ഭട്ടിൻ്റെ വ്യാഖ്യാനം, ഉദ്യോഗം, കാശികാകാരൻ്റെ കാശികാവൃത്തി, ഹരദത്തൻ്റെ പദമഞ്ജരി, ന്യാസം, ഇത്രയും സാമാന്യമായി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ അർത്ഥം നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് ഏത് ജന്മത്തിലാണോ ആവും അത്രയൊന്നും വേണമെന്നില്ല, അത് വൈയാകരന്മാർക്ക്. അതുകൊണ്ട് നമ്മൾ മുഴുവൻ പഠിച്ചു കളയുന്നു എന്നൊന്നും ആരും ധരിക്കരുത്. നമ്മളിതിങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നുള്ള കാര്യങ്ങളും മനസ്സിലാകുന്നു. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുമ്പോഴും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തി പിന്നെ വിശദീകരിക്കുന്നത്. നിങ്ങൾ പറയണ ഓ അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്ക് എളുപ്പമായി മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ഒരു സ്ഥലത്ത് എത്രയെത്ര സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ നോക്കും. ഇവിടെ സ്ഥാനയന്തര പ്രകാരം ആകാരം തന്നെ വരും. കാരണം ഇവിടെ ഇരിക്കുന്ന ആകാരത്തിന് സാദൃശ്യമുള്ളത് ആകാരത്തിനാണ്. അപ്പോൾ പുനാ രമതേ എന്ന് വന്നു, ദീർഘം വന്നിട്ട്. അതിനു വേണ്ടിയിട്ട്, ദീർഘം വരാൻ വേണ്ടിയിട്ടാണ് ലേഭയോഹോ ലോഭ നിമിത്തയോഹോ പൂർവസ്യ അണോ ദീർഘ എന്നുള്ള സൂത്രം പറഞ്ഞു. ഈ അണ്ണെന്ന് പറയുന്ന അറിയണമെങ്കിൽ പഴയ എല്ലാം പഠിക്കേണ്ടി വരും. അണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. പ്രത്യാഹാര സംജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? എന്താണ് അതിൻ്റെ വൃത്തി? അതിലണ്ണകാരത്തിന് സംജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? അലന്ത്യം ഓർത്തിരിക്കണം. എന്താണ് അതിൻ്റെ വൃത്തി? അങ്ങനെ സൂത്രങ്ങൾ ഓർമ്മയിലിരിക്കണം. കാണാൻ മറയത്തിരിക്കുന്നവരിതൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പോ ആദ്യം വ്യാകരണത്തെ ഭയക്കരുത്. ഭയം മനസ്സിൽ നിന്ന് കളയും. എനിക്ക് സാധിക്കാൻ പറ്റാത്താണെന്നുള്ള ഒരു വിചാരം വരരുത്. ശ്രമിക്കണം. അപ്പോ അത് ക്രമേണ ശരിയാവും. ശനി വിദ്യ, വിദ്യ പതുക്കെ പതുക്കെ വേണം അതിനെ. സ്വീകരിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ മനസ്സിലായായിരുന്നു. പിന്നെ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരാളൊഴി എല്ലാവരും എല്ലാം മനസ്സിലാക്കി വരായിരുന്നല്ലോ. അടുത്ത ഉദാഹരണം കൊടുക്കുക. ഇവിടെ കണ്ടില്ലല്ലോ. ഹരി രാജത്തെ അവിടെ നമ്മളെങ്ങനെ പിരിച്ചു? ഹരിഹി രാജത്തെ. അത് വിസർഗം വന്നു കഴിഞ്ഞാൽ സാധാരണഗതി, അവയങ്ങളൊഴുകിയ എല്ലാ സ്ഥലത്തും വിസർഗം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ സകാരത്തെയും തുടങ്ങണം. അവിടെ പിന്നെ വേറെ വിഭക്തി ഏതാണെന്നും നമ്മൾ ചിന്തിക്കാൻ പോണ്ട. അവയങ്ങളെന്ന് പറയുന്ന വളരെ കുറച്ചേ ഉള്ളൂ, പുനര്, അന്തര്, സ്വര്, പ്രാതര്, ഇങ്ങനെ കുറച്ച് ശബ്ദങ്ങൾ, അതിയൊന്നുമില്ല. രേഖ അന്തത്തി വരുന്നു. സകാരത്തിൽ തുടങ്ങി സ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സസജഷോ ഒരു. അക്കാര്യത്തിലും പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ഒരു വരുമ്പോഴാണ് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഹരിർ രാജത്തെ. ഇവിടെ നോക്കുക, പൂർവത്തിൽ അകാരമിരിക്കുന്നു, പരത്തിൽ രേഖ വിരിക്കുന്നു. ഇവിടെ ഏ സൂത്രം നമ്മൾ പഠിച്ചതനുസരിച്ച് വരാം. ധൈര്യമില്ല, അതാ നിങ്ങളുടെ കുഴപ്പം. അറിയാമെങ്കിലും പറയാൻ ധൈര്യം. ഏ സൂത്രം വരാം? വാ ശരിയോ. ഹരി രാജതേന്ദ്രിക്കുന്നിടത്ത് പരത്തിൽ ശരീരമുണ്ടോ? ശരില രേഖ എന്ന് പറയുന്ന ഇത്താണ്, അത് പോവും. ശരില് മൂന്നെണ്ണേ ഉള്ളൂ. ഇരു എന്ന് പറയുന്ന ശരീരമല്ല, ഹയ വരട്ടിലെ രേഖമാണ്. അത് തിരിഞ്ഞു പോരുത്. രണ്ട് രേഖമുണ്ട്, ഒന്ന് ഹയ വരട്ടിലെ രേഖം, ഒന്ന് രേഖ ഇത്തായി പോവും. ഇപ്പൊ രാ കാണുമ്പോഴത്തേക്ക് ഇത്തിനല്ല നമ്മൾ എടുക്കേണ്ടത്, ഹയ വരട്ടിലെ രേഖത്തെയാണ്. ഇവിടെ ഏത് വരാമെന്നാ പറഞ്ഞത്? ഏതാണ്? ഹസിച്ച. ഹസില്ല, പൂർവത്തിൽ അകാരമുണ്ട്. ഹരീര് രാജത്തെ നോക്ക്, അത് വരുമെന്ന് നോക്കുക. പരത്തിലിരിക്കുന്ന ഹസിലപ്പെട്ട രേഖമാണ്. പക്ഷേ ഹരീര് എങ്ങനെയാ നമ്മൾ അതിനെ പിരിക്കുന്ന? ഈര് അത് നോക്കുക. പൂർവത്തിൽ ഹസിച്ച വരണമെങ്കിൽ എന്നെങ്കിൽ എന്ത് പറഞ്ഞു? ഹർസ്വ അകാരം വേണം. ഇവിടെ അതില്ല, വരത്തില്ല. ഇകാരം കഴിഞ്ഞാണ് രേഖ വരിക. അത് നോക്കിക്കോണം പൂർവ്വത്തിൽ എന്തായിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച സൂത്രമാണോ അതോ ഓരോ അപ്പുളതാ അതപ്പുളതേ അത് വരുമോ? അതിനാണെങ്കിൽ പൂർവ്വത്തിൽ മാത്രം പോരാ, പരത്തിലും അകാരം വേണം. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ഭോ വകവക പൂർവ ശിവാശി. അതിനാണെങ്കിൽ എന്ത് വേണം? അത് പറഞ്ഞു, പുറത്തിൽ ഹ്രസ്വ അകാരമോ അല്ലെങ്കിൽ ദീർഘമോ വേണം. ഇത് രണ്ടും ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ നമ്മൾ രണ്ടും മനസ്സിലാക്കണം. ഏത് സൂത്രം പ്രവർത്തിക്കാം, എന്തുകൊണ്ട് മറ്റു സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ മറ്റ് സൂത്രം നമ്മൾ പഠിച്ചവർക്കൊന്നും പ്രവർത്തിക്കാൻ ആവശ്യമില്ല. പരത്തിൽ ഖരില്ല, അതുകൊണ്ട് ഖരിജയ്ക്ക് പ്രവർത്തിക്കാനും പറ്റത്തില്ല. ഖരവസാനയോർ വിസർജനീയ വിസർഗവും വരത്തില്ല. ഇത് വളരെ സ്പഷ്ടമാണ്. ഈ ഒരു സൂത്രമേ പ്രവർത്തിക്കാവുള്ളൂ. ഇപ്പൊ എന്ത് വരുന്നു? രോരി രേഖത്തിന്റെ പരത്തിൽ രേഖ വിരിക്കുന്നു, പൂർവ്വത്തിന്റെ രേഖ ലോപിക്കും. അപ്പൊ എന്തായി? ഹരി രാജ്യത്തെ. വേറെ സൂത്രമൊന്നും ഇവിടെ പ്രവർത്തിക്കാനില്ല, അതുകൊണ്ടാണ്. രേഖത്തിന്റെ പരത്തിൽ രേഖ വരുന്നാൽ പൂർവ്വരേഖം ലോപിക്കും, ലോപിച്ചു പോയി. പിന്നെ ഹരി ഈ അവസാനത്തിരിക്കുമ്പോൾ പറയുന്നു, ട്ര ലോപേ പൂർവസ്യ ദീർഘോ അണഹ. രേഖൻ ലോപിക്കുകയും ആ രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം വരമിരിക്കുകയും ചെയ്താൽ ആ ലോപം വന്ന രേഖത്തിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അണ്ണിൽപ്പെട്ട വർണ്ണത്തിന് ദീർഘം വരും. ഇവിടെ അണ്ണിൽപ്പെട്ട ഈ ഇരിക്കുന്നു. ദീർഘം വന്നു കഴിഞ്ഞാൽ മുമ്പ് വന്ന എല്ലാം വരും. എന്താണ് സ്ഥാന അന്തരതമ? ഈയുടെ സ്ഥാനം എന്താണ്? ചുവശാനം താലു ആദേശത്തിൽ ഈ താലു സ്ഥാനമുള്ള ഈ വരുന്നു. ഏ തൈതോഹോ കണ്ട താലു. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം ഇവിടെ താലുവിന് താലു കിട്ടിയാൽ പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമില്ല. അപ്പൊ താലു സ്ഥാനമുള്ളതിന് താലു സ്ഥാനമുള്ള ഈ തന്നെ വന്നിട്ട് എന്ത് വരുന്നു? ഹരി രാജത്തെ. ഹരി രാജത്തെ. അപ്പോ ഇത്തര രൂപങ്ങൾ പ്രയോഗത്തിൽ വരുമ്പം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതായത് പരത്തിൽ രേഖ വിരിക്കുകയും പൂർവ്വത്തിൽ ദീർഘം വിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം ഇത് ഈ സൂത്രം വന്നതാണ്. ഇത് മനസ്സിലായിക്കോണം. എന്നാൽ ഹരിശബ്ദത്തിന്റെ പ്രഥമ ദിവചനം ഇതുപോലെ തന്നെ ഇരിക്കും. എന്താണോ ഹരി ഹരി ഹരയഹ ഇതുപോലെ ഇരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അതാ പ്രഥമ ദിവചനം അല്ലെന്ന്. എന്തുകൊണ്ട്? രാജ്യത്തെ എന്നുള്ള ക്രിയ അവിടെ ഇരിക്കത്തില്ല. ക്രിയയും ദിവചനവും ഹരി രാജ്യത്തെ എന്ന് വരും. കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. അടുത്ത ഏതാണ് ഉദാഹരണം? ഗുരുരക്ഷതി. ഗുരുഹു രക്ഷതി എന്ന് വിരിച്ചു. അവിടെ എന്ത് വരുന്നു? ഗുരുസ് വന്നു. സാധാരണ വരുന്നതാണ്. വിസർഗം കണ്ടാൽ നമ്മളവിടെ സകാരം ചേർക്കും. സകാരത്തിനെന്ത് വരും? ഇങ്ങനെ വരുന്നിടത്ത് നിങ്ങൾ വിഭക്തിയെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ ലിംഗത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വിസർഗം കണ്ടോ സകാരത്തിൽ തുടങ്ങുക തൽക്കാലം. അതെങ്ങനെ വന്നു എന്ന് ചിന്തിക്കാൻ പോകണ്ട. അവിടെ എന്തോന്നു? സസജുഷോ ഒരു വന്നു, രേഖം വന്നു. ഇവിടെയും നോക്കുക, പൂർവ്വത്തിൽ ഊ ഇരിക്കുന്നു. ഉണ്ട് അതുപോലെ ഒരു അപ്പുള താത്പുളയോ വരത്തില്ല, ഹശ്യ വരത്തില്ല, ഭോഗോഗോ പൂർവശയോ അശി വരത്തില്ല. പരത്തിൽ രായിരിക്കുന്നു, ഖരില്ല, വിസർഗം വരത്തില്ല. പിന്നെ ഈ സൂത്രേ വരാൻ പറ്റും. രോരി രേഖത്തിന്റെ പരത്തിൽ രേഖ വരുന്നു, ലോപിച്ചു. അപ്പൊ ഗുരു രക്ഷതി ട്രല്ലോവേ പൂർവസ്യ ദീർഘമാണ്. ഇവിടെ എന്താണോ ഒരു രേഖ നിമിത്തമായി മറ്റേ രേഖ ലോപിച്ചു. പരത്തിലെ രേഖം നിമിത്തമായി പൂർവ്വത്തിലെ രേഖ ലോപിച്ചു പോയി. ഏതാണോ നിമിത്തമായത് അത് അവിടെ തന്നെ ഉണ്ട്. പൂർവ്വത്തിലെ രേഖത്തിന് മുമ്പിലിരുന്ന അണ്ണിൽപ്പെട്ട ഊ അതിന് ദീർഘം വരും. സ്ഥാന അന്തരത്തമാണ്. ഊ വരുന്നു ഗുരു രക്ഷതി. ഇതിന് മൂന്ന് ഉദാഹരണം കിട്ടത്തുള്ളൂ. എന്തുകൊണ്ട്? അണ്ണെന്ന് പറയുന്നതിന് മൂന്നേ ഉള്ളൂ. ഗുരുരക്ഷതി. അടുത്തു നോക്കുക ഏതാണ്? രാമോ രാജമണി. ഇത് നമ്മൾ കൂടുതലായിട്ട് ഈ സൂത്രം പ്രവർത്തിക്കാത്തൊരു ഉദാഹരണം ചെയ്താണ്. രാമഹ രാജമണി നമ്മൾ പിരിക്കുന്നു. രാമഹ രാജമണി സകാരം വരുന്നു. രാമസ് രാജമണി. രാമസ് രാജമണി ആദ്യം വരും. എന്തായാലും എന്താണ്? സസജുഷോ. ഈ സകാരം വരുന്നിടത്ത് തന്നെ അവസാനിക്കുന്ന ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? ഏതാണ്? മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒറ്റ സൂത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? ഏത് തദോഹോ സുലോഭോ അപോരണി സമാസ്യഹരി. അത് സകാരത്തിൽ തന്നെ തീരും, പിന്നെ മുമ്പോട്ട് പോകത്തില്ല. വേറെ ഏത് വന്നു കഴിഞ്ഞാലും എന്തോരം സസ്യക്ഷര പ്രകാരം ഋത്വം വന്നു, രേവ ശേഷിച്ചു. രാമര് രാജമണിയിരിക്കുന്നു. ഇവിടെ എന്താണ്? രേഖത്തിന്റെ പരത്തിൽ രേഖം ഇരിക്കുന്നു. ലോപിക്കാരോരി പക്ഷെ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ആ സൂത്രം പ്രവർത്തിക്കത്തില്ല. പിന്നെ ഇവിടെ ഹശിച എന്നുള്ള സൂത്രത്തിനും പ്രവർത്തിക്കാം, രണ്ടുപേർക്കും പ്രവർത്തിക്കാം. രാജമണിയിന്റെ രാ എന്ന് പറയുന്ന ഹശിൽപ്പെട്ടതാണ്, ആർക്കും സംശയമില്ല. പൂർവത്തിലിരിക്കുന്ന രേഖം രുത്തും വന്നാണ്, അതിന്റെ പൂർവത്തിൽ അകാരമുണ്ട്. ഹശ്യ പറയുന്ന ഹർസ്വകാരം വേണമെന്ന്. അപ്പൊ ഹശിച്ചയുടെ നിമിത്തങ്ങളെല്ലാം ഉണ്ട്. പൂർവത്തിൽ അകാരം വിരിക്കുന്നു, രേഖ വിരിക്കുന്നു, പരത്തിൽ ഹശിരിക്കുന്നു. ഭോഭഗവാഗ പൂർവസി നോക്കുക, പൂർവത്തിൽ അകാരം വിരിക്കുന്നു, പരത്തിൽ ഹശിരിക്കുന്നു, അതും പ്രവർത്തിക്കാം. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഭോ ഭഗവോ അഗോ പൂർവസയോ അശിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപവാദമാണ്. കാരണം അത് പറയുന്ന എന്താണ്, പൂർവത്തിൽ ഹ്രസ്വമോ ദീർഘമോ ഇരുന്ന് പരത്തിൽ ഹശിരുന്നു കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാമെന്നാണ് പറയുന്നത്. അതിന്റെ കണ്ടീഷൻ ഇതാണ്, പൂർവത്തിൽ ഹ്രസ്വമോ ദീർഘമോ ഇരിക്കുകയും പരത്തിൽ ഹശ്, അതും ഹശല്ല, ഹശലേത് വർണ്ണം ഇരുന്നാലും അതിന് പ്രവർത്തിക്കാം എന്ന് വെച്ചാൽ അതിന് പ്രവർത്തിക്കാൻ കൂടുതൽ ഇടമുണ്ട്. ഈ ഇരുന്നാലും അതിന് പ്രവർത്തിക്കാവൂ, ഇരുന്നാലും പ്രവർത്തിക്കാം, ദീർഘാകാരം ഇരുന്നാലും പ്രവർത്തിക്കാം. ഹായ വരട് ലണ് ഞമങ്ങണം നമ് ജപഞ്ഞ് ഘടദശ് ജപഘടദശ് വരെയുള്ള ഏതക്ഷരം ഇരുന്നാലും അതിന് പ്രവർത്തിക്കാം. പക്ഷെ ഹശിജയെ സംബന്ധിച്ച് അങ്ങനെയല്ല, പൂർവ്വത്തിൽ ഹർസവും തന്നെ വേണം, പരത്തിലാണെങ്കിലോ സ്വരങ്ങളിരുന്ന അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല, ഹ്രസ്വ ഒഴികെയുള്ള പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോ ഒന്നിന് പ്രവർത്തിക്കാൻ കൂടുതൽ സ്ഥലങ്ങളുണ്ട്, മറ്റൊന്നിന് പ്രവർത്തിക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞ അപവാദ നിയമമൊക്കെ ഓർക്കണം. അപ്പോൾ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരമുള്ള ഒന്നും കുറച്ച് പ്രവർത്തിക്കാൻ അവസരമുള്ള ഒന്നും കൂടെ ഒരിടത്ത് വന്നാൽ കുറച്ച് അവസരങ്ങളുള്ള പ്രവർത്തിക്കും, അപവാദം പ്രവർത്തിക്കും. അപ്പോൾ ഭോ ഭഗവാപൂർവ ചെയ്യോ അശി പ്രകാരം പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, അത് പോയി. അതിന് പിന്നെ വരുന്ന ഏതാണ്, ഹസിച്ച, അതിന് പ്രവർത്തിക്കാം. അപ്പോൾ രോരിയും വരുന്നു, രോരി നോക്കുമ്പോൾ അതിനും പ്രവർത്തിക്കാം. അത് ഇത്ര വേറെ ഒരു നിമിത്തവും പറയുന്നത്, പൂർവ്വത്തിൽ എന്ത് വേണം, പരത്തിൽ എന്ത് വേണം എന്നും പറയുന്നില്ല. രേഖത്തിന്റെ പരത്തിലിരുന്ന രേഖം ഇരുന്ന പ്രവർത്തി. അപ്പോഴാണ് പാണിനി പറയുന്നത് രോരി എന്ന് പറയുന്നത് ത്രിപാദിയിലെ സൂത്രമാണ്. എന്നുവെച്ചാൽ അവിടെയുള്ള സൂത്രങ്ങളെല്ലാം പൊതുവെ ഉച്ചാരണ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളാണ്. പൊതുവെ അവിടെ സംഹിതാധികാരത്തിൽ കുറച്ച് സൂത്രങ്ങൾ വരുന്നുണ്ട്, സന്ധി വരുന്നുണ്ട്. അതുകൊണ്ട് പാണിൻ്റെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചു. നമ്മളിപ്പോൾ നോക്കുന്നത് അടുത്ത ഏത് സൂത്രം പ്രവർത്തിക്കണമെന്നാണ്. അത് പാണിനി സൂത്രങ്ങൾ രണ്ടായി തിരിച്ചു, സപാദ സപ്താധ്യായും ത്രിപാദി. എന്നിട്ട് നിയമം പറഞ്ഞു, സപാദി സപ്താധ്യായി പ്രവർത്തിക്കുന്നതിന് സപാദ സപ്താധ്യായി പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടേ ത്രിപാദിയിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കാവൂ. അതാണ് നിയമം. സപാദ സപ്താധ്യായിയിലെ സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ത്രിപാദിയിലെ സൂത്രം പ്രവർത്തിക്കാവൂ. അതാണ് നിയമം. അതിനാണ് നമ്മൾ പൂർവത്ര അസിദ്ധം എന്ന് പറയുന്നത്. അത് ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല, മനഃപൂർവ്വം വ്യാഖ്യാനിക്കാത്തതാണ്, ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ട്. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളൂ, ദ്രോഹിക്കണമെന്നൊരു ഉദ്ദേശമില്ല. അപ്പൊ സപാദ സപ്താധ്യായിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ നിയമം. അപ്പൊ ഇവിടെ ഏത് പ്രവർത്തിക്കും, പശിച്ച? അത് സപാദ സപ്താധ്യായിലാണോ? അതോരോ അപ്ലതാത് അപ്ലതെ ഹസിച്ച രണ്ടു തര സൂത്രങ്ങളാണ്. അത് പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? ഉത്തും വരും. ഇപ്പൊ രാമ ഊന്നു വന്നു, ഗുണം വന്നു. രാമോ പരത്തിൽ രാജമണി, രാമോ രാജമണി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉദാഹരണം എന്തിനടുത്ത് കാണിച്ചത്? ഈ രണ്ട് സൂത്രങ്ങളും പ്രവർത്തിക്കുന്നിടത്ത് ഏത് പ്രവർത്തിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ പദച്ഛേദം ചെയ്യുമ്പോൾ രാമോ രാജമണി എന്ന് കണ്ട് പരത്തിൽ രേഖണിരിക്കുന്നു. അപ്പോ പൂർവത്തിൽ ഓയും കണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആശിച്ച ഉത്തവും വന്നാലേ ഇങ്ങനെ വരത്തുള്ളൂ. അവിടെ ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കും, ഇതറിയണമെങ്കിൽ ത്രിപാദിയില സൂത്രം ഏതാണ്, സപാദ സത്താദിയില സൂത്രം ഏതാണ്, അതിൽ പൂർവ്വം ഏതാണ്, ഇതിൽ പരം ഏതാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് മനസ്സിൽ ശങ്കവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. രാമോ രാജമണി എന്നുള്ളിടത്ത് ഓ വന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഹസിജ പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് അവിടെ എന്തുകൊണ്ട് രോരി പ്രവർത്തിച്ചില്ല എന്നൊരു ചോദ്യം വരുമ്പോൾ മാത്രമേ ബാക്കിയുള്ള സൂത്രങ്ങളും സൂത്രത്തിൻ്റെ നിയമങ്ങളും അഷ്ടാധ്യായിയും അതിൻ്റെ പൂർവത്രാസിദ്ധമൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സൂത്രങ്ങളിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് പോകരുതിരിക്കണം. ലക്ഷ്യത്തിൽ നിന്ന് സൂത്രത്തിലേക്ക് വരണം. ഇത് കാണുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആശിച്ച വന്നിരിക്കുകയാണ്. പിന്നെ മനസ്സിൽ വരുന്ന സംശയങ്ങൾക്ക് പരിഹാരമായി നമ്മൾ സൂത്രങ്ങൾ പരിശോധിച്ചു നോക്കുക, കഴിവെങ്കിൽ ഒരു അഷ്ടാധ്യായി കൈവയ്ക്കുക, അതിൽ ത്രിപാദിയിലെ സൂത്രം ഏതാണ്, സഭാ സപ്താധ്യായിലെ സൂത്രം ഏതാണെന്ന് നോക്കുക. അത് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന ക്രമവും നിയമവും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. മറിച്ച് നമ്മുടെ ഉപയോഗത്തിലാണെങ്കിലോ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് സൂത്രം അറിയാൻ പറ്റും. വശിജയാണ് ഇവിടെ പ്രവർത്തിച്ചത്. അതാണ് ഭീമ കീചക ന്യായം എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എളുപ്പം അതാണ്. ഇപ്പൊ രോഗിയെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നല്ലോ. തീർന്നോ? ചോദിച്ചാണ് തീർന്നോ? അപ്പോ പഠിപ്പിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. ഇനി ഈ പഠിപ്പിച്ച ഭാഗങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ടേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.